സ്വാത്മാവിൽ അജ്ഞാകൽപ്പിതം എന്ന് പറഞ്ഞു. സ്വന്തം ആത്മാവെന്ന് പറഞ്ഞു സ്വസ്വരൂപമായിരിക്കുന്നു. അസ്വരൂപമായിരിക്കുന്ന എന്താണ്? ഭിന്ന സ്വരൂപമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലെ ആത്മാവെന്ന് പറയുന്നു. സ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ്. സ്വാത്മാവ് സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. സ്വരൂപം ആത്മാവാണ്. അതിനെ നിഷേധിച്ചു നേരത്തെ, നിഷേധിച്ചിട്ട് പിന്നെന്താണോ സ്വരൂപമായിരിക്കുന്നത്, ആരുടെ സ്വരൂപമായിരിക്കുന്നത്? താനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ ഉപദേശിക്കുന്ന ഒരാളുണ്ട്, ഉപദേശം കേൾക്കുന്ന ഒരാളുണ്ട്. ഉപദേശം കേൾക്കുന്ന ആളിനോട് പറയണം നിന്റെ സ്വരൂപം. ഇപ്പൊ സ്വരൂപം എന്ന് പറയുന്ന കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? യാഥാർത്ഥ്യം, പരമാർത്ഥം, അങ്ങനെയാണ് സ്വരൂപം എന്ന് പറയുന്നത്. അത് അന്യമായ ഒന്നല്ല. പരമാർത്ഥം എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല എന്ന് പറയുന്നതിനാണ് ആത്മൻ ശബ്ദം പ്രയോഗിക്കുന്നത്. അതാണ് പരമാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ പരമാർത്ഥമാണ്, സത്യമാണ്. അപ്പൊ സത്യത്തിലാണ് ഇത് കൽപ്പിച്ചിരിക്കുന്നത്. ജഗത്ത് കൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ആരോപിച്ചിരിക്കുന്നു. ആരോപിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അസത്യമായി നിലനിൽക്കുന്നു. അതൊരു പരമാർത്ഥത്തിലാണ്. ആ പരമാർത്ഥം അന്യമല്ല എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നും മറ്റും വിശ്വസിക്കുന്നിടത്ത് സൃഷ്ടികർത്താവായ ഈശ്വരനെ തന്നിൽ നിന്ന് അന്യമായിട്ട് താൻ ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടും ഈശ്വരൻ തന്നെ നിയന്ത്രിക്കുന്നവനായിട്ടും ഈശ്വരനെ നിയന്താവായിട്ടും ഒക്കെ സ്വീകരിക്കുന്നു. അവിടെ പ്രധാനമായും വരുന്നത് താൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ നിന്നും അന്യമായ ഒരു ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈശ്വരൻ സത്യമാണ്, ഈശ്വരൻ സത്യമാണ്, ഈശ്വരൻ അസത്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചവും സത്യം തന്നെ. കാരണം സത്യമായിരിക്കുന്ന ഈശ്വരൻ എന്തിന് മിഥ്യയായ ജഗത്തിനെ സൃഷ്ടിക്കണം? ഈശ്വരൻ ഒരു മിഥ്യാപ്രവൃത്തി ചെയ്യൂ, മനുഷ്യൻ മിഥ്യാപ്രവൃത്തികളിൽ അല്ലേ ആവശ്യമില്ലാതെയൊക്കെ ചെയ്യും, നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരൻ സത്യമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, മനുഷ്യൻ മിഥ്യയൊക്കെ പ്രവർത്തിക്കും. ഈശ്വര സത്യമാണ്. അപ്പൊ ഈശ്വരനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ ജഗത്ത് സത്യം തന്നെ. ഇവിടെ അദ്വൈതത്തിലും ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചതായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം അവിടെ? ജഗസൃഷ്ടികർത്താവായി ഈശ്വരനെ സ്വീകരിക്കുമ്പോഴും വ്യത്യാസം എന്താണ് മറ്റുള്ളവർ പറയുന്നത്? ഈശ്വരൻ ആ തത്വത്തിൽ തന്നെ നിന്ന് അന്യനല്ല. തത്വത്തിൽ ഈശ്വരൻ തത്വത്തിൽ തന്നെ നിന്ന് അന്യനല്ലെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? തത്വത്തിൽ തന്നെ നിന്ന് അന്യനല്ല ഈശ്വരൻ, പക്ഷെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു, തനിക്ക് എന്തുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ്? അവിടെ ഉപാധി വേറെയാണ്. ഈശ്വര സർവജ്ഞനായിരിക്കുന്നു, താൻ അല്പജ്ഞനായിരിക്കുന്നു. ഈശ്വര സർവശക്തനായിരിക്കുന്നു, താൻ അശക്തനായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതിനാണ് ഉപാധി ഭേദം എന്ന് പറയുന്നത്. പക്ഷെ ഉപാധികളുടെ ഭേദമാണ്, അതിന് തന്റെ ഉപാധി. അതിനാണ് ഇവിടെ പറഞ്ഞത്, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം, മപ്പു എന്നെല്ലാം തന്റെ ഉപാധികളെ കുറിച്ച് പറഞ്ഞാണ്. പ്രാണന്മാർ, അഹംബോധം. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് തത്വത്തിൽ തന്നെ നിന്നും അന്യനല്ലെങ്കിലും ഉപാധിയില് വ്യത്യാസമുണ്ട്. എന്തിനാണ്, എന്താണ് ഈശ്വരന്റെ ഉപാധി? സർവജ്ഞത്വം, സർവശക്തിത്വം, ഇങ്ങനെയുള്ള ഉപാധികളാണ് ഈശ്വരനിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അതും ഈശ്വരന്റെ സൃഷ്ടി. ജഗത്തിന് ഈശ്വരൻ എങ്ങനെ സൃഷ്ടിച്ചു? എങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചത്? എന്താണ് സങ്കല്പ മാത്രേണ പരമേശ്വര, കേവല സങ്കല്പം. ഇവിടെ അവിദ്യാകല്പിതമെന്ന് പറഞ്ഞു. സങ്കല്പമെന്നോ അവിദ്യ എന്തോ മായയെന്നോ എന്താ, അതാണ് അദ്വൈത സിദ്ധാന്തം. കേവല സങ്കല്പം കൊണ്ട് അതിനെ പറ്റി ഉപാധികളോടുകൂടി ഈശ്വരൻ, ജീവൻ അങ്ങനെ സങ്കല്പിച്ച പ്രപഞ്ചം ഉണ്ടാവുന്നുണ്ട്, ഉണ്ടാവും. എന്തുകൊണ്ട്? അതിന് വേണ്ടെന്നുള്ള ഉപാധികളുണ്ട്, എന്നുവെച്ചാൽ സങ്കല്പശക്തി. സങ്കല്പിച്ചാൽ ഉടൻ ജഗത്തുണ്ടാവണം. അങ്ങനെയുള്ള സങ്കല്പശക്തിയൊന്നും ഈ ജീവനുണ്ട്, ഈശ്വരനുണ്ട്. പക്ഷെ ഈശ്വരൻ അങ്ങനെ തന്റെ സങ്കല്പ ശക്തി കൊണ്ട് ഈ ജഗത്തിനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈശ്വരൻ, ജീവൻ, ജഗത്ത് ഇതിലൊന്നും ഭേദം ഉണ്ടാകത്തില്ല. ഈശ്വരൻ എന്തായാലും ജഗത്തിനെ സൃഷ്ടിച്ചു. ഇവിടെ ഇതൊക്കെ മനസ്സിലാകുന്ന ഒരാളുമുണ്ട്, ഈശ്വരനാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇവിടെ ഭേദമുണ്ടല്ലോ. സൃഷ്ടിച്ച ഈശ്വരൻ വിശിഷ്ടമായ ഉപാധികളോടുകൂടിയതാണ്. മനസ്സിലാക്കുന്നവന് ആ ഉപാധിയൊന്നുമില്ല, അവന് ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഭേദമുണ്ട്. ഈശ്വരൻ വേറെ, താൻ വേറെ, പിന്നെ ജഗത്ത്, ജഗത്തെപ്പോഴും തനിക്ക് വിഷയമായിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ താൻ അറിഞ്ഞും ചിന്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ ജീവിക്കുന്ന ലോകമാണ് ഈ ജഗത്ത്. അപ്പൊ ഈ ജഗത്ത് എപ്പോഴും താൻ അന്യമായി പലതായിട്ട് അറിയുന്നു, തന്നെ നിന്ന് അന്യമായി അറിയുന്നു, പലതായിട്ടും അറിയുന്നു. അപ്പൊ ഇവിടെ പരമാർത്ഥത്തിൽ ഭേദമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭേദത്തോടുകൂടിയാണല്ലോ താൻ അറിയുന്നത്, അങ്ങനെ ഒരു ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചത് സങ്കല്പം കൊണ്ടെന്ന് പറഞ്ഞാലും ജഗത്തൂടെ സൃഷ്ടിച്ചതായ ജഗത്തൂടെ ഉണ്ട്, ജഗത്ത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ എങ്ങനെ ഈ ഭേദം ഇല്ലാതാകും? അതിനാണ് എന്ത് സമാനം പറയുന്നത്? അവിദ്യാകല്പിതം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അവിദ്യാകല്പിതമാണ്. അവിദ്യാകല്പിതം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ശക്തി, അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പോ അവിദ്യാകല്പിതം എന്ന് പറയാൻ എന്താ കാരണം? ജഗത്ത് എന്ന് പറയുന്ന ഈശ്വരന്റെ സ്വഭാവത്തിലല്ല കാണുന്നത്. ഈശ്വരൻ നിത്യനാണ്, ജഗത്താണെങ്കിലോ അനിത്യമായി. ഈശ്വരനാണെങ്കിൽ കേവലം ചേതനാണ്, ജഗത്താണെങ്കിലോ ചിത്തും ജഡവും എല്ലാം കലർന്നാണ് കാണുന്നത്. എല്ലാം ജഡമാണ്, ജഡം കൊണ്ട് ചിത്തമുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവികാരിയാണ്, വികാരങ്ങളൊന്നും സംഭവിക്കാത്തതാണ്. ജഗത്താണെങ്കിലോ വികാരങ്ങളെല്ലാം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിർമ്മലനാണ്, അങ്ങനെയാണ് ഈശ്വരനെ വിശദീകരിക്കുന്നത്. ജഗത്താണെങ്കിലോ പലതരത്തിലുള്ള മാലിന്യങ്ങളും ഉള്ളതാണ് ജഗത്ത്. അപ്പോ ഈശ്വരനിൽ നിന്നും വിലക്ഷണനായ ഒരു ജഗത്തിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അന്യമായ ജഗത്തിനെയാണ് സൃഷ്ടിച്ചത്. അപ്പോ ഈ കേൾക്കുന്നവൻ ഉൾപ്പെടെ എല്ലാവരും എന്താണ്, ആ ജഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കുന്നു. അപ്പോ ഈ ജഗത്ത് ഈശ്വരൻ നിന്ന് ഈ കാരണങ്ങൾ കൊണ്ട് അന്യമാണ്. ഈശ്വരന്റെ സ്വഭാവങ്ങളിലോ ജഗത്തിൽ കാണുന്നു. അപ്പൊ അങ്ങനെ അന്യമായിരിക്കുന്ന ജഗത്ത് എന്തായാലും അത് സത്യമായിരിക്കും, സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിനാണ് പറഞ്ഞത് എന്താണ് അത്, അവിദ്യാകല്പിതം. ഈശ്വരന്റെ ശക്തി കൊണ്ട് കല്പിതമാണത്, എന്നുവെച്ചാൽ സത്യമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. സത്യമല്ലാതെ, സത്യമല്ലാത്ത രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ജഗത്ത്. അതാണ് അവിദ്യാകല്പിതം. അത് ഈശ്വരന്റെ സങ്കല്പത്തിനപ്പുറം അതിൽ വേറെ സത്യമൊന്നുമില്ല, കേവലം ഈശ്വരന്റെ സങ്കല്പ സത്യേ ഉള്ളൂ. അപ്പൊ ഈ സങ്കല്പ സത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വര സങ്കല്പിക്കുമ്പോഴേ അതുള്ളൂ, സങ്കല്പിച്ചില്ലെങ്കിൽ അതില്ല. സങ്കല്പ സത്യയുടെ പ്രത്യേകത അതാണ്, സ്വപ്നം സങ്കല്പ സത്യമാണ്. ആര് സങ്കല്പിച്ച്? സ്വപ്നം കാണുന്നു. ഈ സങ്കല്പസത്തെ എന്ത് വരുന്നു? സ്വപ്നം കാണുമ്പോഴേ അതുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അതാണ് സങ്കല്പസത്തയുടെ പ്രത്യേകത. സ്വപ്നം കാണുന്ന സമയത്ത് അത് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അതായത് ഈശ്വരന്റെ സങ്കല്പസത്തയാണ് ജഗത്ത്. ഇപ്പൊ സങ്കല്പിക്കുമ്പോഴേ ഉള്ളു, സങ്കല്പിച്ചില്ലെങ്കിൽ ഇല്ല. അതിന് ഉദാഹരണമാണ് എന്ത്? അവിടെ സങ്കല്പിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ അനുഭവങ്ങളും ഇവിടത്തെ ഉണ്മയും ഇല്ലായ്മയും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതി അനീതി എല്ലാം ഈ സങ്കല്പ ലോകത്തിലാണ്. ആ സങ്കല്പമില്ലെങ്കിൽ അങ്ങനെ ഒരു ലോകമേ നമുക്ക് അനുഭവപ്പെടുന്നില്ല. അത് അനുഭവപ്പെടാത്തതുകൊണ്ട് നമ്മൾ പറയും ഇല്ല എന്ന് പറയും, അനുഭവപ്പെടാത്തതൊന്നും അങ്ങനെ ഉണ്ടെന്ന് പറയും. ജഗത്തും അതുപോലെ തന്നെയാണ് ഈശ്വരനെ സംബന്ധിച്ച്. ഈശ്വര സങ്കല്പത്തിലേ ജഗത്തുള്ളൂ. ഈശ്വര സങ്കല്പം ഇല്ലെങ്കിൽ ജഗത്ത് നമുക്ക് അഭിപ്രായപ്രായനായിട്ടൊന്നുമില്ല. നമ്മുടെ അനുഭവത്തിലെ ഇല്ലാത്തതിനെ കുറിച്ച് എങ്ങനെ നമ്മളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റും? രണ്ടും പറയാൻ പറ്റും. അതാണ് ലോകം. അപ്പൊ സങ്കല്പമായതുകൊണ്ട് അത് സത്യമല്ല, ഈശ്വരനെ പോലെ സത്യം അല്ല. അതിനെ സങ്കല്പമായി കാണുമ്പോൾ അപ്പോഴാണ് അവിദ്യാകല്പിതമെന്ന് പറയുന്നത്. ഇതിന് നേരെ വിപരീതമായും പറയും. എങ്ങനെ? എങ്ങനെയാണ് പറയുന്നത്? നേരെ വിപരീതമായി പറയുന്നത്, നീ അല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീ അല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള, നീയാണ് സൃഷ്ടി. നീ അല്ലോ സൃഷ്ടിയും നീ തന്നെയാണ് സ്രഷ്ടാവ് സൃഷ്ടിച്ചത്, നീ തന്നെയാണ് സൃഷ്ടിച്ചതല്ല എന്ന് പറയുമ്പോ ഈശ്വരൻ സത്യമാണ്. അപ്പൊ സത്യമായ ഈശ്വരനിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി ഇല്ല. ആ രീതിയിലും പറയാം. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. രണ്ടു തരത്തിലും പറയാം. ഇവിടെ ഇപ്പൊ ആദ്യം പറയുന്നത് എന്താണ്? അവിദ്യാകല്പിതമാണ്, മായാകല്പിതമാണ്, പരമാർത്ഥമല്ല. ആ രീതിയിൽ ഇനി ഇതിനെ പരമാർത്ഥമാണെന്നും മനസ്സിലാക്കണം. ഇങ്ങനെ തന്നെ വിശദീകരിക്കണമെന്നില്ല. ഇതെല്ലാം ജീവൻ, ഈശ്വരൻ, ജഗത്ത് ഈ മൂന്ന് തത്വങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ഇപ്പോഴത്തെ വിശദീകരണം എങ്ങനെയാണ്? അവിദ്യാകല്പിതമാണ്. ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഏതൊരു ശക്തിയാണോ ഉപയോഗിച്ചത് എന്തിനും ജഗത്തിനെ സൃഷ്ടിക്കുന്ന അവിദ്യ എന്ന് പറയും. അത് ഈശ്വരന്റെ ശക്തിയാണ്. അതാണ് അവിദ്യാകല്പിതം എന്ന് പറയുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ അവിദ്യ മായ എന്നൊക്കെ പറയുമ്പോൾ വേറെ വേറെ അർത്ഥങ്ങളിൽ പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്നായി തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. അവിടുത്തെ സങ്കല്പ മാത്രേണ പരമേശ്വര എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ് ഒരു സങ്കല്പ മായ വേറെടുത്ത് പറയുന്നുണ്ട്, മായ കൊണ്ട്. ഇവിടെ ജഗത് സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ടോ? അവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈശ്വരനുള്ള ഒരു ശക്തി വിശേഷം, ഒരു വിശേഷ ശക്തി, അതുകൊണ്ട് ജഗത്തിനെ എല്ലാം സൃഷ്ടിച്ചു. അതാണ് ആ പറയുന്നത്. അപ്പൊ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ശക്തിയെ കുറിച്ചും പറയും. അത് ഈശ്വരൻ നിന്ന് അന്യമല്ല, അതുകൊണ്ട് സൃഷ്ടിച്ച ജഗത്ത് ഈശ്വരൻ നിന്ന് അന്യം അല്ല. അത് മറ്റൊരു യുക്തിയിൽ പറയും. രണ്ടു തരത്തിലും പറയാം. ഇവിടെ അവിദ്യാകല്പിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മനസ്സിലാക്കണം. എന്താണ് അത്? അന്യം അല്ല. അന്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കല്പിതമാകും? സൃഷ്ടിച്ച ജഗത്ത് ഈശ്വരൻ നിന്ന് അന്യമല്ലെങ്കിൽ അതെങ്ങനെ കല്പിതമാകും? കല്പിതമല്ല. എന്നാൽ എന്താണ് അതിനെ കല്പിതമാണെന്നും മനസ്സിലാക്കണം. കല്പിതമായ ഒരു ഭാഗം അതിനകത്തുള്ളൂ. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് പ്രകടമായ ഒരു ഭാഗം. അതിനെ പൊതുവെ എന്ത് പേരിലാണ് പറയുന്നത്? ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് പ്രകടമായിരിക്കുന്ന ആ ജഗത്ത് പൊതുവെ എങ്ങനെയാ പറയുന്നത്? സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് അതിന് പറയും നാമരൂപം എന്ന് പറയും. ഈശ്വരൻ നിന്ന് അന്യമല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പൊതുവെ എങ്ങനെയാ പറയുന്നത്? അസ്ഥിഭാതിപ്രിയം അങ്ങനെ പറയും. സത്യചിത്താനന്ദം അതെന്റെ പാരമാർത്ഥിക സ്വരൂപം, ഈശ്വര സ്വരൂപം എന്നുള്ള രീതി പറയുന്നു. അപ്പൊ ഇത് എങ്ങനെയാണോ ഈ ഗുരുവിന് തന്നെയും ലോകത്തെയും ഈശ്വരനെയും അനുഭവപ്പെടുന്നത് അതനുസരിച്ച് പറയുകയാണ്. അത് സത്യമാണെന്നും പറയുന്നു, അസത്യമാണെന്നും പറയുന്നു. രണ്ടു തരത്തിലും അതിനെ മനസ്സിലാക്കാമെന്ന് ചുരുക്കം ഈശ്വര തത്വത്തെ. അതുകൊണ്ട് രണ്ടു തരത്തിൽ വിശദീകരിക്കും. അടുത്ത് പറയുന്നത് അസത്യമാണെന്നുള്ള കാര്യമാണ്. ആദ്യം അസത്യമാണെന്നുള്ളതിനെ ഇവിടെ പറയുന്നു. അവിദ്യ കല്പിതമാണെന്ന് പറഞ്ഞു, പരമാർത്ഥത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഈശ്വരൻ ഇങ്ങനെ കല്പിച്ചതാണ് അവിദ്യ കൊണ്ട്. അങ്ങനെ പിന്നെ ത്വം ഹി ബ്രഹ്മ, ഒരാളോട് പറയുകയാണ് നീയാണ് ബ്രഹ്മം എന്നിട്ട് പറയുന്നു അവിദ്യാകല്പിതം സ്വാത്മനി, നിന്നിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. ആര് കൽപ്പിച്ചു? അല്ല താനൊന്നും എടുത്താൽ എന്താ കുഴപ്പം? ത്വം എന്നെ തുടങ്ങുന്നു, നീയാണ്. എന്താ ജീവൻ കൽപ്പിക്കത്തില്ലേ? ജീവനും കൽപ്പിക്കുന്നുണ്ട്. ജീവന് ഒരുപാട് കൽപ്പനകളുണ്ട്. പക്ഷെ അത് വ്യർത്ഥമായ കൽപ്പനകളാണ്. തന്റെ കൽപ്പനകളെല്ലാം മൂർത്തിമത് ഭാവത്തെ പ്രാപിക്കുന്നില്ല. ഉണ്ടാ ഞാൻ കൽപ്പിക്കുകയാണ് ഇവിടെ ഒരു സാധനം ഉണ്ടാവട്ടെ, അതുണ്ടാവട്ടെ, ഇതുണ്ടാവട്ടെ, അങ്ങനെ കൽപ്പിച്ച് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കൽപ്പിച്ച് ഞാൻ പലതും ചെയ്യുന്നുണ്ട്. എങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ കുറിച്ച് കൽപ്പിക്കുക എന്ന് വെച്ചാൽ സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് ഞാൻ എന്റെ സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജഗത് സൃഷ്ടിയെ സംബന്ധിച്ച് തന്റെ കൽപ്പനയ്ക്ക് ശക്തിയില്ല, പോരായ്മകളുണ്ട്. എങ്ങനെയാണ് ഈശ്വരൻ സ്വന്തം കൽപ്പന കൊണ്ട് ജഗത്തിനെ സൃഷ്ടിച്ചത്, അതുപോലെ ഇവിടെ ഈ ശ്രോതാവ് കേൾവിക്കാരന് തന്റെ സങ്കല്പം കൊണ്ട് ഒരു ജഗത്തിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്റെ സങ്കല്പം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനും പറ്റില്ല. ഞാൻ ഇരുന്ന് സങ്കല്പിക്കുകയാണ് എന്താണ് ഇത്? ജഗത്തല്ല ബ്രഹ്മമാണ്. അങ്ങനെയൊക്കെ ഞാൻ സങ്കല്പിച്ചത് ഇങ്ങനെ അല്ലാതാവും. തനെങ്ങനെയൊക്കെ സങ്കല്പിച്ചാലും ഇതെങ്ങനെയാണോ തനിക്ക് അനുഭവപ്പെടുന്നത് അത് തന്നെയാണിത്. തനിക്കിത് എങ്ങനെ അനുഭവപ്പെടുന്നത്? ജഗത്. ജഗത് എന്ന് പറഞ്ഞ ജഗത്ത് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണ്? സഞ്ചരിക്കുന്ന ഒന്നാണ് എന്നുവെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകം നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് പരമാത്മാവായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? അതെങ്ങനെ? ഇനി കണ്ണുകൊണ്ട് കണ്ടറിയുമോ? കേട്ടറിയുമോ? പറഞ്ഞറിയുമോ? അത് ഇനി മനസ്സുകൊണ്ട് ചിന്തിച്ചറിയുമോ? എങ്ങനെ അറിയുന്നു പരമാത്മാവാണ്? തൽക്കാലം അറിയുന്നില്ല. തൽക്കാലമല്ലാതെ അങ്ങനെയല്ല അറിയുന്നത്. അതിന് തെളിവെന്താണ്? നാമരൂപാത്മകമായി അറിയുന്നു. പഞ്ചഭൂതാത്മകമായി അറിയുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായി അറിയുന്നു, ദ്രവ്യഗുണകർമ്മ സാമാന്യ വിശേഷ സമവായ ഭാവങ്ങളായി അറിയുന്നു. ഇങ്ങനെയാണ് മനുഷ്യൻ അറിയുന്നത്. ഇനി ആരെങ്കിലും അവനോട് ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ് എന്നൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാലും അവൻ അറിയുന്നത് എങ്ങനെ? അതെന്തുകൊണ്ട്? അത് മാറാത്തത് തന്റെ സൃഷ്ടിയല്ല, അതുകൊണ്ടാണ്. തന്റെ ആണെങ്കിൽ തനിക്ക് മാറ്റാം സ്വപ്നം പോലെ. അവിടെ എന്താണ്? അവിടെ സൃഷ്ടിച്ചവരാണ് താൻ തന്നെ. അതുകൊണ്ട് തനിക്ക് അത് മാറ്റാൻ പറ്റും. ഇത് സൃഷ്ടിച്ചിരിക്കുന്നവരാ. അപ്പൊ തനി താൻ വിചാരിച്ച് ഇത് മാറ്റാൻ കഴിയത്തില്ല. അവിദ്യാകൽപ്പിതം എന്ന് പറയുമ്പോ അങ്ങനെ മനസ്സിലാക്കണം. തന്റെ കൽപ്പനയല്ല, ഈശ്വര കൽപ്പനയാണെന്ന് മനസ്സിലാക്കും. എന്നാ താൻ കൽപ്പിച്ചൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പരമാർത്ഥം എന്ന് പറഞ്ഞത്. താനും സൃഷ്ടിപ്പെട്ടതാണ്, അപ്പൊ താൻ പരമാർത്ഥമല്ല. സ്വാത്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥത്തെ പറയാണ്. ആ പരമാർത്ഥ സ്വരൂപത്തിൽ ഇതെല്ലാം കൽപ്പിതമാണോ എന്ന് പറഞ്ഞാൽ ശരി. അവിടെ ഒരാള് ഇരുന്ന് ഇങ്ങനെ കൽപ്പിക്കുകയാണ്, ആ ലോകം ഉണ്ടാവട്ടെ, അങ്ങനെ കൽപ്പിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുകയാണ് അല്ല. പിന്നെ എങ്ങനെയാണ് കൽപ്പിച്ചു എന്ന് പറഞ്ഞു? അറിവിൽ പ്രകടമാകുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ അറിവിൽ പ്രതീതമാകുന്നു. ജഗത്ത് എന്റെ സ്ഥിതി അതാണ്, അത് അറിവിൽ പ്രതീതമാകുന്നു. ആരുടെ അറിവിൽ? ജഗത്തിനാരാണ് അറിയുന്ന? അവന്റെ അറിവ്. ഈ ജഗത്ത് അറിയുന്നവന്റെ അറിവിൽ പ്രകടമാകുന്നു എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ജഗത്ത് അവിദ്യ കൊണ്ട് കൽപ്പിച്ചു എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. പ്രകടമാകുക എന്ന് പറയുന്നത് എന്താണ്? നാമരൂപാത്മകമായി എന്താണോ ഉള്ളത് അതിനെ അറിയുന്നു. കൽപ്പിച്ചു എന്ന് പറഞ്ഞാലോ? കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാമരൂപങ്ങളെ കൽപ്പിച്ചു. അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോവാൻ പാടില്ല. ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവൻ എന്താണ് ഇവിടെ കൽപ്പിക്കപ്പെട്ടാത്ത, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ട, അതിനെ അറിയുക ചെയ്യുന്നത്, അതിനെ ഗ്രഹിക്കുക ചെയ്യുന്നു, അല്ല അതിനെ കൽപ്പിക്കുക അല്ല. അതിനെ സംബന്ധിച്ച് അവന് പല കൽപ്പനയുണ്ട്. പക്ഷെ അവന്റെ കൽപ്പന കൊണ്ട് സിദ്ധമായതല്ല അതിന്റെ സ്വരൂപം. പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? എന്റെ കൽപ്പന കൊണ്ട് ഈ രൂപത്തിൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ പ്രകടമാകുന്നതല്ല. ഈ രൂപത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? എന്റെ മറ്റൊരാളുടെ കൽപ്പന പോലെ. പിന്നെയോ? അയാൾ കൽപ്പിക്കണം, പിന്നീട് പ്രവർത്തിക്കണം. ഇതെല്ലാം വന്നാലേ വരത്തുള്ളൂ. അവിദ്യാകൽപിതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈശ്വരന്റെ കൽപ്പനയ്ക്ക് ഈശ്വരൻ ഇതുപോലെ പുസ്തകം ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും, അവിടെ സംഭവിക്കുന്നു, താനും അതിനെ ഈശ്വരൻ കൽപ്പിച്ചു, താൻ അറിയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആരോടാണോ ഉദ്ദേശിക്കുന്നത് അവനോട് പറയാണ്, അവിദ്യാകൽപിതമായ ജഗത്താണ് നീ അനുഭവിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്.